പരമ്പര സ്മരിച്ചുകൊണ്ട് വരുന്ന സൂത്ര പ്രഭാഷണം അധ്യായം 3-12 അധികരണം 1 സൂത്രം 7 തദഭാവോ നാഡീഷു തശ്രുതിർ ആത്മനിച്ച ബ്രഹ്മണോ അപ്രതിഷേധ നാഡീദ്വാരേണേവ ബ്രഹ്മണ്യേവ അവതിഷ്ഠത ഇതി പ്രതീയത്തെ. സുഷുപ്തി സ്ഥാനം എന്താണ്? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സാർണ സുഷുപ്തി സ്ഥാനം പ്രാസാദേ ശേതെ എന്ന് പറയും. പരിയങ്കേ ശേതെ, അവിടേക്ക് എന്താണ് സുഷുപ്തി സ്ഥാനം എന്ന് നമുക്കറിയാം. ഇവിടെ ശ്രുതിയിൽ പറയുന്ന സുഷുപ്തി സ്ഥാനം ഏതാണ്? ചിലടത്ത് നാഡീഷു സൃപ്തോ ഭവതി, ഛാന്ദോഗ്യത്തിലെ 8-ാം അധ്യായത്തിൽ പറയുന്നു. നാഡീഖണ്ഡം, നാഡീയെ കുറിച്ചൊക്കെ പറയുന്നു ഭാഗം, സുഷുപ്തിയെ കുറിച്ചും പറയുന്നു. ഇവിടെ നാഡീഷു എന്ന് സപ്തമി പറഞ്ഞിരിക്കുന്നുണ്ട്, നാഡികളിൽ എന്നർത്ഥം കിട്ടുന്നു. പറയുന്നു തത്രാവി പ്രദേശാന്തര പ്രസിദ്ധസ്യ ബ്രഹ്മണോ അപ്രഷേത. പക്ഷേ സുഷുപ്തി സ്ഥാനം എന്താണെന്നുള്ളത് പ്രദേശാന്തരത്തിൽ പ്രസിദ്ധമാണെന്ന് പറഞ്ഞാൽ മറ്റ് ശ്രുതികളിൽ സതാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സമപീതോ ഭവതി, അവിടെയെല്ലാം പ്രസിദ്ധമാണ്. പ്രദേശാന്തരം എന്ന് വെച്ചാൽ ശ്രുതി പ്രദേശങ്ങൾ, വേറെ ഉണ്ടല്ലോ, ചാന്ദോഗ്യമുണ്ട്. ബൃഹദാരണ്യത്തിൽ ആദ്യം അജാതശത്രു ബാലാഗി സംവാദം, ചാന്ദോഗ്യത്തിൽ തത്വമസി പ്രകരണം, ബൃഹദാരണ്യത്തിൽ യാജ്ഞവൽക്യ ജനകയാജ്ഞവൽക്യ സംവാദം, പിന്നെ ഈ പറയുന്ന സ്ഥലം ഛാന്ദോഗ്യത്തിൽ 8-ാം അധ്യായം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും സുഷുപ്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, വളരെ പ്രധാനമായി പറയുന്നുണ്ട്. അവിടെ പല സ്ഥലത്തും വ്യക്തമാണ് സുഷുപ്തി സ്ഥാനം ബ്രഹ്മമാണെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്നിടത്തും അതിനെ നിഷേധിക്കുന്നില്ല. ഇവിടെ ഇത്രയേ പറയുന്നുള്ളൂ, നാഡികളിൽ സുഷുപ്തി സമയത്ത് ആ ജീവൻ നാഡികളിൽ പ്രവേശിച്ചു എന്നേ പറയുന്നുള്ളൂ. സുഷുപ്തി സ്ഥാനം സത്താണോ അല്ലെങ്കിൽ ബ്രഹ്മമാണെന്നുള്ളതിനെ നിഷേധിക്കുന്നു. നിഷേധിക്കുന്നില്ല. തത്രാവി പ്രദേശാന്തർ പ്രസിദ്ധ ബ്രഹ്മണ പ്രതിഷേധ. അപ്പൊ ഇവിടെ എന്ത് അർത്ഥമെടുക്കണം? മറ്റ് സ്ഥലത്ത് പറഞ്ഞതും ഇതും എല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ നാഡീദ്വാരേണൈവ ബ്രഹ്മണ്യവ അവതിഷ്ഠത്തെ ഇതി പ്രതീയത്തെ. നാഡീദ്വാര ജീവനൊരു ബ്രഹ്മപ്രാപ്തിക്കുള്ള ഒരു ഉപായമാണ് സുഷുതിയിലെ നാഡി. നാഡീദ്വാരേണൈവ ബ്രഹ്മണ്യവ അവതിഷ്ഠത്തെ. അവിടെയും ബ്രഹ്മ സ്വരൂപനായി ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇനി പറയും ജീവൻ അവിടെ പോയി ബ്രഹ്മത്തിൽ ഇരിക്കുന്നു എന്നൊന്നും അർത്ഥമില്ല. അവിടെ ജീവൻ എല്ലാ ഉപാധികളെയും വിട്ടിട്ട് ബ്രഹ്മസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ദ്വിജീയം നാസ്തി, രണ്ടാമതൊന്നുമില്ല, അത് സ്വയം അറിയുന്നില്ല, മറ്റൊന്നിനെയും അറിയുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അതൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ് അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ബോധമുണ്ടാവാത്തത്. ബ്രഹ്മത്തെക്കുറിച്ച് ബോധമുണ്ടാവണമെങ്കിൽ ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ എന്തെങ്കിലും വേണം. ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് ബാഹ്യമായിട്ടാണെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രം ബോധിപ്പിക്കുന്നു. ആന്തരികമായിട്ടാണെങ്കിൽ മനസ്സ് ബോധിപ്പിക്കണം, ബുദ്ധി ബോധിപ്പിക്കണം. ഈ പറയുന്ന യാതൊന്നും അവിടെയില്ല. സുഷുപ്തിയിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സുഷുപ്തിയിൽ ഒരു ഉപാധിയും നിലനിൽക്കാത്തതുകൊണ്ട് അവിടെ ബ്രഹ്മബോധം അത് സാധ്യമല്ല, അസംഭവിക്കുന്നില്ല. അത് പറയുന്നത് സ്വയം പ്രകാശമാണ്, അത് സ്ഥിതി ചെയ്യുന്നു, അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ യഥാർത്ഥ രൂപത്തിന് ഒരു സ്ഥലത്തും ഭംഗം വരുന്നില്ല, ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും ശരി. അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഹനിക്കുന്നതിനൊന്നിനും സാധ്യമല്ലെങ്കിലും ആ യഥാർത്ഥ സ്വരൂപത്തോടൊപ്പം ഉപാധികളും നീക്കുന്നു. അങ്ങനെ ഉപാധികൾ നീക്കുന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയുള്ള സ്വരൂപത്തെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും അറിയാനും എല്ലാം കഴിയുന്നു. നിരുപാധികമായ സ്വരൂപത്തെ അവിടെ അറിയാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ഉപാധികളുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട്, ഉപാധികളുടെ സഹായം കൂടാതെ, ബുദ്ധി തുടങ്ങിയ ഉപാധികളുടെ സഹായം കൂടാതെ അവിടെ അറിയാൻ കഴിയുന്നില്ല. ജാഗ്രതത്തിലിരുന്ന് അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ നിരുപാധികമായതിനെ സ്വാഭാവികമായി അറിയാൻ പറ്റുന്നുള്ളൂ എന്ന് വെച്ചാൽ ബുദ്ധി തുടങ്ങിയ ഉപായങ്ങളിലൂടെ അറിയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ നിരുപാധികത്തെ നിരുപാധികമായി തന്നെ അറിയുക അത് അസാധ്യമാണ്. അതാണ് സുഷുപ്തി സംഭവിക്കുന്നത്. അപ്പൊ എപ്പോ അറിയുന്നോ അപ്പോഴെല്ലാം ഉപാധിയുടെ സഹായത്തോടുകൂടി അതിനെ അറിയുന്നു. അപ്പൊ ആ അറിയുക എന്ന് പറയുന്നിടത്ത് ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്. നിരുപാധികമായതിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഉപാധികളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പൊ അതിന് അത് സ്വയം നിരുപാധികമാണെങ്കിലും സ്വാഭാവികമായി അറിയാൻ പറ്റും. കാരണം അറിയാൻ എന്തെല്ലാം ഉപയോഗിക്കുന്നു, ബുദ്ധിയും മറ്റും, അതെല്ലാം അതിൻ്റെ തന്നെ ഉപാധിയായി മാറുന്നു. അറിയാനുള്ള കർണങ്ങളെല്ലാം ഉപാധിയായി മാറുമ്പോൾ അതിനെ അറിയുമ്പോൾ അത് സ്വാഭാവികമായതിനെ അറിയാൻ കഴിയുന്നുള്ളൂ. നിരുപാധികമായി കഴിഞ്ഞാൽ അവിടെ അറിയുന്നതിനുള്ള ഒരു ഉപായവും കാണത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ അറിവുണ്ടാകുന്നില്ല. അതാണ് സുഷുതിയിലെ സ്ഥിതി. ബ്രഹ്മണോ അപ്രതിഷേധ നാഡീദ്വാരേണൈവ ബ്രഹ്മണ്യോ അവതിഷ്ഠത്തെ ഇതിപ്രതി. അവിടെ ബ്രഹ്മസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ആ പോകുന്ന വഴിക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. നാഡിയും നേരത്തെ പുരീതം എന്ന് പറഞ്ഞു, ഹൃദയം എന്ന് പറഞ്ഞു, നാഡിയെന്ന് പറഞ്ഞു, ഇതെല്ലാം അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമുള്ളതാണ്. അത് സുഷുപ്തി എത്തിക്കഴിയുമ്പോൾ പിന്നെ യാത്രയെക്കുറിച്ചൊന്നും ബോധമില്ല. ജാഗ്രതയിലിരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. ജാഗ്രതയിൽ നിന്ന് ജീവൻ സുഷുപ്തി അവസ്ഥയിലേക്ക് യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുമ്പോൾ അതിനുള്ള ഉപായമാണ് നാഡി. ഇതെല്ലാം ജാഗ്രതയിലെ വിചാരങ്ങളാണ്. സുഷുപ്തിയെക്കുറിച്ച് വിചാരം ചെയ്തു കഴിഞ്ഞാൽ നിരുപാധികം, നിർവിഷയം, സ്വയം പ്രകാശം, ഇത്രയൊക്കെ അതിനെക്കുറിച്ച് വിചാരം ചെയ്യാൻ പറ്റും. അത്രയൊക്കെ അതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റും. കാരണം ആ അവസ്ഥയിൽ ഗ്രഹണം സംഭവിക്കാത്തതുകൊണ്ട് ഇപ്പൊ ജാഗ്രതമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ്, ജാഗ്രത സ്വപ്നങ്ങളുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അവിടെ നിരുപാധികമായി സ്ഥിതി ചെയ്യുന്നു, മറ്റുള്ള സ്ഥലത്ത് സ്വാഭാവികമായി സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മണ്യേവ അവതിഷ്ഠത്തെ ഇതി പ്രതീയത്തെ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വെച്ചാൽ ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്നു ജീവൻ. ജീവൻ അതിൻ്റെ പരമാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജൈവമപി നാഡീഷു സപ്തമി വിരുദ്ധിതി. പക്ഷെ അങ്ങനെയാണെങ്കിൽ നാഡീഷു എന്നെന്തിനു പറഞ്ഞു? ബ്രഹ്മണി എന്ന് പറയണ്ടേ? നാഡീഷു എന്ന് പറഞ്ഞാൽ നാഡി അധികരണമായി, ബ്രഹ്മണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അധികരണമായി. ഇവിടെ നാഡീഷു എന്നെന്തിനു പറഞ്ഞു? സപ്തമി ജൈവമപി നാഡീഷു സപ്തമി വിരുദ്ധിതി നാഡിദ്വാരാവി ബ്രഹ്മ ഉപസർപ്പൻ സൃപ്ത ഏവ നാഡീഷു ഭവതി. പറയുന്ന ഇവിടെ നാഡീഷു എന്ന് പറഞ്ഞാൽ നാഡീദ്വാര എന്നാണ്. ഈ ജാഗ്രതും സുഷുപ്തിയും അങ്ങോട്ട് കടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോവുക. അപ്പോൾ ഈ കർണങ്ങൾക്കെല്ലാം ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് തോന്നും സുഷുപ്തിയിലേക്ക് സാവകാശമായി കിടക്കണം എന്ന് തോന്നും. ചില സമയത്ത് അങ്ങനെയല്ല തോന്നുന്നത്, ക്ഷണം കൊണ്ട് ജാഗ്രത വിട്ട് സുഷുപ്തിയിൽ എത്തിച്ചേർന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അതാണ് നാഡീദ്വാരമുള്ള ജീവന്റെ ഗതി. നാഡികളിലേക്ക് അത് പ്രവേശിക്കുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്നത് ആരോപിതമായ ദൃഷ്ടി പറയുകയാണ്, ശരീരദൃഷ്ടി പറയുകയാണ്. ഈ നാഡി എന്നെല്ലാം പറയുന്നത് അന്നരസപരിണാമമാണ്. അത് ചാന്ദോഗ്യത്തിന് പറയുന്നു നാഡികൾ പല വർണ്ണത്തിലുണ്ട്, ഭീതവർണ്ണത്തിലുണ്ട്, നീലവർണ്ണത്തിലുണ്ട്, ശുക്ലവർണ്ണത്തിലുണ്ട്, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അത് കഴിക്കുന്ന അന്നത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്, ഭൗതികമാണ്. അപ്പോൾ ജാഗ്രതയിൽ ഈ ശരീരം വ്യാപിച്ച് ജീവൻ നിൽക്കുമ്പോൾ അത് ഈ നാഡികളിലൂടെ ആണ് അത് ശരീര വ്യാപിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതികം തന്നെ ഈ നാഡികളല്ല. ജീവനവിടെ ഉപാധിയോട് കൂടിയിരിക്കുന്നു. എന്നാലേ അതിന് ഗമനവും ആഗമനവും എല്ലാം സാധ്യമാകും. ആ ഉപാധികളിൽ മനസ്സും ഇന്ദ്രിയങ്ങളും അതുപോലെ ഈ നാഡികളും ഒരു ഉപാധിയാണ്, അതിന് സഞ്ചരിക്കുന്നതിനുള്ള ഉപാധി. ഇതെല്ലാം പറയുന്നത് ആരോപിതമായ ദൃഷ്ടിയിലാണ്. സുഷുപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ഒരവസ്ഥയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അവിടെ നാഡികളുമില്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ നാഡീഷു എന്ന് പറഞ്ഞാൽ നാഡീദ്വാര എന്നർത്ഥം കൊടുക്കുന്നു. അങ്ങനെ എത്തിച്ചേരുന്നു. സപ്തമി നാഡീദ്വാര എന്ന് സപ്തമിയുടെ അർത്ഥം ഗ്രഹിക്കണം. സപ്തമിയുടെ അർത്ഥത്തെ അങ്ങനെ ഗ്രഹിക്കണം. സപ്തമിയാണോ ഉള്ളത്? നാഡീഷു സൃപ്തോ ഭവതി, ഇവിടെ നാഡീദ്വാര എന്ന് സപ്തമിയുടെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. നാഡി മാർഗമാണ്, ദ്വാര എന്ന് വെച്ച മാർഗം. തത്രാഭി പ്രദേശ് എന്ന് വെച്ചാൽ നാഡീഷു സപ്തമി വിരുദ്ധ്യത. ഇപ്പൊ നാഡീഷു എന്ന് പറയുന്ന സപ്തമിക്ക് വിരോധം വരും, കാരണം അത് അധികരണമാണ്. അപ്പൊ നാഡിയിൽ ആണ് ഉറങ്ങുന്നതെന്നെല്ലാം വരും. അത് സാധാരണ നമ്മൾ പറയുന്ന പോലെ ഇന്ന് ഇതെല്ലാം സംഭവിക്കുന്ന ബ്രെയിനിലാണ് എന്ന് പറയുന്ന പോലെ അത് പറയുന്നു. അത് ശരിയാണ്, പക്ഷെ അവിടെ ആത്മസ്വരൂപനായി സ്ഥിതി ചെയ്യുമ്പോൾ പറയുന്നു ശരീരം വ്യാപകമായി ചൈതന്യമുണ്ട്. എന്തുകൊണ്ടങ്ങനെ ചൈതന്യം നിൽക്കുന്നു? അത് പറയുന്നു ജീവന്റെ കർമ്മബന്ധം. ജീവന് കർമ്മബന്ധമുള്ളതുകൊണ്ട് അവിടെ ശരീരം വ്യാപകമായി ചൈതന്യമുണ്ട്. എന്നാൽ അവിടെ പറയുന്നു വാഗ്രഹീതം ചക്ഷുർഗ്രഹീതം എന്നെല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. വാക്കിനെ പിൻവലിച്ചു, ചക്ഷു ഇന്ദ്രിയത്തെ പിൻവലിച്ചു, അതുകൊണ്ടൊന്നും പറയുന്നില്ല, ഒന്നും കാണുന്നില്ല, അതുമല്ല സംഭവിക്കുന്നു. എന്നാൽ ശരീരവ്യാപിയായ ചൈതന്യം ഉണ്ട് താണ് സുഷുപ്തിയിലും. അത് അതുകൊണ്ടിങ്ങനെ ജീവൻ അവിടെ പോയി ഇരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരാൾ പോയി വേറെ സ്ഥലത്ത് ഇരിക്കുന്നത് പോലെയോ അങ്ങനെയൊന്നും ധരിക്കാൻ പാടില്ല. അപ്പോൾ അത് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഓരോരോ ഉപാധികളെ വിടുന്നു എന്നേ ഉള്ളൂ. ചൈതന്യം ഇന്ദ്രിയം പോലെയുള്ള ഉപാധികളെ വിട്ടു. എന്നാൽ ചില ഉപാധികൾ അവിടെ ഉണ്ട്, ശരീര ദൃഷ്ടി പരിശോധിക്കുമ്പോൾ പ്രാണോപാധികൾ അവിടെ ഉണ്ട്. ഇതെല്ലാം അവിടെ ചർച്ച ചെയ്തതാണ്. ബാലാഗി അജാതശത്രു സംവാദത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. ചില ഉപാധികളെ വിടുന്നു, ശരീരദൃഷ്ടി നോക്കും. ചില ഉപാധികൾ പ്രാണോപാധിയും മറ്റും ഉണ്ട്, അതുകൊണ്ട് ശരീരം വ്യാപകമായി ജീവൻ സ്ഥിതി ചെയ്യുന്നു. കർമ്മബന്ധം ഉള്ളതുകൊണ്ട് മരണം സംഭവിക്കുന്നില്ല. ജീവൻ പരലോകത്ത് ഏകീഭവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നില്ല? അതിൻ്റെ ആവശ്യമില്ല. കാരണം ജീവൻ പരലോകത്ത് ഏകീഭവിച്ച് തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്, ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമല്ല. അങ്ങനെ ഇരുന്നിട്ടും മരണം സംഭവിക്കുന്നില്ലല്ലോ. മരണം സംഭവിക്കുന്ന ഉപാധികളെ ഉപേക്ഷിക്കുന്നതനുസരിച്ചിട്ടാണ്. സുഷുപ്തിയിൽ പ്രാണോപാധിയിൽ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ മരണം സംഭവിക്കുന്നില്ല. ആ പ്രാണോപാധിയിലുള്ള വ്യാപനം അതും തീർന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും. പിന്നെ സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ സർവ ഉപാധി വിനിർമുക്തനായിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്വരൂപദൃഷ്ടി. ചൈതന്യ ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ സർവോപാധി വിനമുക്തം തന്നെ. ശരീരദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ പ്രാണോപാധിയോടുകൂടിയിരിക്കുന്നു. ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കർമ്മബന്ധമുണ്ട് എന്ന് പറയുന്നതാണ്. ഇല്ല എന്ന് പറയുന്നതും ഉണ്ടെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. അതുകൊണ്ട് നാഡീദ്വാര എന്നെടുക്കണം. ബ്രഹ്മ ഉപസൃപ്പൻ സൃപ്ത ഏവ നാഡീഷു ഭവതി. അങ്ങനെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നവൻ നാഡികളിൽ സൃപ്തനായിരിക്കുന്നു, പ്രവേശിച്ചവനായിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മാർഗം മാത്രം ഏകീഭവനത്തിൽ. യോ ഹി ഗംഗയാ സാഗരം ഗച്ഛതി ഗദൈവ സ ഗംഗായാം ഭവതി. ഗംഗയിൽ വള്ളത്തിൽ ഗംഗയിലൂടെ സമുദ്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഗംഗയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ ആ സഞ്ചരിക്കുമ്പോൾ അവന്റെ അധികരണം ഗംഗ തന്നെയാണ്. ഒടുവിൽ അവൻ സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ ജീവൻ നാഡിയിൽ പ്രവേശിച്ചു. അതാണ് നാഡീഷു എന്ന് പറഞ്ഞു. യാത്ര ചെന്നെത്തിച്ചേരുന്നത് ബ്രഹ്മത്തിൽ. സപ്തമിക്ക് വിരോധമില്ല. നാഡിയിൽ പ്രവേശിച്ചു, പിന്നീട് ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു. അപ്പോ ആ സ്വരൂപത്തിൽ വരവും പോക്കും പ്രവേശനവും ഒന്നുമില്ല. അതും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്വരൂപദൃഷ്ടിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വരവും പോക്കും ഒന്നുമില്ല. ഇതെല്ലാം വരവും പോക്കും എല്ലാം പറയുന്ന ഉപാധി ദൃഷ്ടിയിലാണ്. അവിടെ ഓരോരോ സംബന്ധങ്ങളെ അത് വിടുന്നു, വിട്ട് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ വിരോധവും വരാൻ പാടില്ല. സ്വരൂപദൃഷ്ടി പറയുമ്പോൾ അവിടെ യാതൊരു ഉപാധിയും ഇല്ല എന്ന് തന്നെ പറയും. എന്നാൽ ശരീരദൃഷ്ടി പറയുമ്പോൾ അവിടെ പ്രാണോപാധി ഉണ്ട്. ആ ശരീരദൃഷ്ടി പറയുമ്പോഴാണ് പറയുന്നത് അവിടെ പ്രാണോപാധിയുണ്ട്. ഭക്ഷ്യകാരൻ പറയുന്നു കർമ്മബന്ധമുണ്ട്. വാസ്തവത്തിൽ ജീവൻ ഒരു ബന്ധമില്ലാത്തവനാണ്, കർമ്മബന്ധശൂന്യനാണ്. എന്നാൽ ഈ ജാഗ്രതയിൽ കർമ്മബന്ധത്തെ അനുഭവിക്കുന്നു. കർമ്മബന്ധമായ ശരീരധാരണ അനുഭവിക്കുന്നു, ജന്മത്തെ മരണത്തെ എല്ലാം അനുഭവിക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്തവനാണ്, പക്ഷെ അങ്ങനെ അനുഭവമുണ്ട്. ഇത് തന്നെയാണ് സുഷുപ്തിയെ സംബന്ധിച്ചും പറയുന്നത്. അവിടെയും കർമ്മബന്ധമില്ലാത്തവനാണ്. സ്വരൂപദൃഷ്ടിയിലൂടെ കർമ്മബന്ധമില്ല, നാഡിയില്ലല്ല, ബ്രഹ്മസ്വരൂപം തന്നെ. പക്ഷെ ആ ദൃഷ്ടി ഒന്ന് മാറ്റി ചിന്തിച്ചാൽ നമ്മളേത് കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ളതാണ്. ശരീരദൃഷ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കർമ്മബന്ധമുണ്ട് ശരീരത്തിൽ, അതുകൊണ്ട് പ്രാണൻ പോയില്ല. അപ്പോൾ കർമ്മബന്ധം എന്ന് പറയുന്നത് എന്താണ്? കർമ്മ സംസ്കാരം സ്ഥിതി ചെയ്യുന്നു. ഈ കർമ്മ സംസ്കാരം എവിടെ സ്ഥിതി ചെയ്യും? പറഞ്ഞ് ശരീരമുണ്ടല്ലോ. സുഹൃത്തന്റെ ശരീരവും കാണുന്നുണ്ടല്ലോ, അവന്റെ ശരീരത്തിൽ പ്രാണസ്പന്ദനം കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിന് കാരണമായിട്ടുള്ള കർമ്മ സംസ്കാരം എവിടെയിരിക്കും? പറയുന്നു അത് അവിദ്യയിലിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണോ സുഷുപ്തന് മരണം സംഭവിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഇല്ലാതാകാത്തത്, പ്രാണൻ നഷ്ടപ്പെടാത്ത, അതുപോലെ അവിദ്യയെ സ്വീകരിക്കാം. കാരണം സ്ഥൂലമായ ശരീരം പോലും സുഷുപ്തന് കാണുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാമെങ്കിൽ പിന്നെന്താ പ്രാണനെ സ്വീകരിക്കാൻ വയ്യാത്ത? അതും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവിദ്യയും സ്വീകരിക്കാം. ശരീരദൃഷ്ടിയാ ചിന്തിക്കുമ്പോൾ അതെല്ലാം സ്വീകരിക്കാം. അപ്പൊ നമ്മുടെ കാഴ്ച, നമ്മുടെ അറിവ്, കാഴ്ച എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിനനുസരിച്ചാണ് എന്തുണ്ട് എന്തില്ല എന്നെല്ലാം പറയുന്നത്. ഏത് രീതി ചിന്തിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ കാര്യങ്ങൾ, ശരീരം, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജാഗ്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന അങ്ങനെ ഭാവരൂപത്തിൽ അനുഭവപ്പെടുന്നു. പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് ഭാവരൂപത്തിലാണ്. ഉണ്മയോടുകൂടിയാണ് അനുഭവപ്പെടുന്നത് എന്നർത്ഥം. അസ്തിത്വ ബുദ്ധിയോണ്ട് ഗ്രഹിക്കുന്നു, ഇതെല്ലാം നിലനിൽക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അത് എത്ര സൂക്ഷ്മമായാലും ശരി അതും ഭാവരൂപത്തിലായിരിക്കും. ഭാവമായിട്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റും. കാരണം ഭാവരൂപത്തിലുള്ള കാര്യത്തിന്റെ കാരണവും ഭാവരൂപത്തിലായിരിക്കും. അതാണ് യുക്തി. അങ്ങനെ വരുമ്പോൾ അജ്ഞാനം എന്ന് പറയുന്നു അത് കേവലം അഭാവമല്ല, ഭാവരൂപത്തിലുള്ള ഒന്നാണ്. അത് അവിദ്യാശക്തിയാണ്, ഇതിനെല്ലാം സൃഷ്ടിക്കുന്നതിന് സാമർഥ്യമുള്ള ഒരു ശക്തി. അങ്ങനെ ഒരു ശക്തി വിശേഷമാണ്, അതാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. അത് അഭാവമല്ല, ഭാവമാണ്. ഭാവത്തിനെയും ഭാവകാര്യത്തെ ശ്രദ്ധിക്കാൻ പറ്റും. ഭാവമായ രൂപത്തിലുള്ള മൃത്താണ് ഭാവരൂപത്തിലുള്ള ഘടത്തെ സൃഷ്ടിക്കുന്നത്. കേവലം പ്രാഗഭാവം മാത്രമാണ്. പ്രാഗഭാവമുണ്ട്, അതുകൊണ്ട് ഘടമുണ്ടാകത്തില്ല. ഘടം ഭാവമായതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഭാവരൂപത്തിലുള്ള ഒന്ന് വീണം. അപ്പോൾ വിദ്യാശക്തി അതിന് അംഗീകരിക്കുന്നു. അങ്ങനെ കാര്യകാരണബദ്ധമായി ചിന്തിച്ചു പോകുമ്പോൾ, ശരീരദൃഷ്ടിയാ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരോപിത ദൃഷ്ടിയാ ചിന്തിക്കുമ്പോൾ, അത് മറ്റേതും പോലെ തന്നെ. പ്രപഞ്ചത്തിൽ ഏതൊരു കാര്യത്തെ കണ്ടുകഴിഞ്ഞാലും നമ്മൾ കാരണത്തെ അന്വേഷിക്കുന്നു. കാര്യമാണൊരു വീട്, അപ്പോൾ കാരണത്തെ അന്വേഷിക്കുന്നു. എന്താ കാരണം? ഒരു ഫലത്തെ കാണുന്നു കാര്യം, കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്താ കാരണം? ഇങ്ങനെ കാര്യകാരണബദ്ധമായി ചിന്തിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഭാവരൂപത്തിലുള്ള അവിദ്യ വേണം. ഭാവരൂപത്തിലുള്ള അവിദ്യയാണെങ്കിൽ അതിനെ നശിപ്പിച്ചേ മതിയാവും. കാരണം അത് ജാഗ്രതയിലുള്ള ഭാവരൂപത്തിലുള്ള കാര്യങ്ങൾക്ക് കാരണമായി സുഷുപ്തിയിൽ നിൽക്കുന്നു എന്ന് സ്വീകരിക്കേണ്ടി വരും. യുക്തി അങ്ങനെ സ്വീകരിക്കുന്നതിനാണ് യുക്തി. എന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് എങ്ങനെ അവിടെ ഭാവരൂപത്തിലുള്ള അവിദ്യ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം, എങ്ങനെ അവിദ്യാശക്തിയെ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യമാണ്. മറ്റേ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യം. അങ്ങനെ ഒരു അവിദ്യാശക്തിയെ സ്വീകരിക്കുമ്പോൾ ആ വിദ്യാശക്തിയെ ജ്ഞാനം നശിപ്പിക്കണം. ആ വിദ്യാശക്തി ഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് അപരോക്ഷമായിരിക്കുന്നു. നമ്മൾ മുമ്പിലിരിക്കുന്ന ഈ ഭാവപദാർത്ഥങ്ങളെല്ലാം അപരോക്ഷ രൂപത്തിലിരിക്കും. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവിദ്യാശക്തിയും അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ വിദ്യാശക്തി വേണം സുഹൃത്തിയിൽ അറിയുന്നത്. അതറിഞ്ഞിട്ടാണ് ഉണർന്നതിന് ശേഷം സ്മരിക്കുന്നത്. സുഖം അഹം അസ്വാപ്സം കിഞ്ചിത് അവേദിഷം. ഇതാ വിദ്യാശക്തിയുടെ പ്രത്യക്ഷമാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കണം. അത് ജാഗ്രതയിൽ നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ജാഗ്രതയിൽ അതിനെ അത് ഭാവരൂപത്തിലുള്ള കാരണമാണ്. ജാഗ്രതയിലൂടെ അതിനെ നശിപ്പിച്ചാലും സുഹൃത്തിയിൽ അത് വീണ്ടും ഭാവരൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പം ജാഗ്രതത്തിലും സുഷുപ്തിയിലും എല്ലാം ഇരിക്കുന്ന ആ ഭാവരൂപത്തിലുള്ള വിദ്യയെ നശിപ്പിക്കണമെങ്കിൽ സമാധിയിലെ സാധ്യമാകും. മറ്റൊരവസ്ഥയിൽ വേണം. മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ തുര്യാവസ്ഥ. ആ തുര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സമാധി. അവിടെ സാധ്യമാകും. അപ്പം അവിടെ നശിപ്പിക്കണമെങ്കിൽ അതിന് ഇപ്പോൾ ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ആത്മാവ് നിരുപാധികമാണ്, അത് നിത്യമാണ്, ശുദ്ധമാണ്, ബുദ്ധമാണ്, ഇങ്ങനെയെല്ലാം അറിയുന്ന നിശ്ചയാത്മകമായ ജ്ഞാനം പോരെ, അപരോക്ഷമായ ജ്ഞാനം വേറെ തന്നെ വേണം. കാരണം അത് അപരോക്ഷമായ ഒന്നാണ്. അതിനെ നശിപ്പിക്കുന്ന അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്ന ഏതാണോ അതാണ് തുര്യാവസ്ഥ എന്ന് പറയുന്നത്, സമാധ്യാവസ്ഥ. അവിടെ ഈ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു. അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അപരോക്ഷമായ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുന്നിടത്തും അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല അജ്ഞാനത്തെ നശിപ്പിക്കാൻ. കാരണം അജ്ഞാനം എന്ന് പറയുന്നത് ശക്തിവിശേഷമാണ്. അവിദ്യാശക്തി എന്ന് പറയുന്ന സർവ ജഗത്സൃഷ്ടിക്കും കാരണമായിരിക്കുന്ന ശക്തിവിശേഷമാണ്. സുഷുപ്തിയിൽ അതിരിക്കുന്നത് ആവരണ രൂപത്തിലാണ്. ജാഗ്രതയിലും സ്വപ്നത്തിലും അല്ല, അത് വിക്ഷേപ രൂപത്തിലിരിക്കുന്നു. അപ്പം അതിനെ നശിപ്പിക്കുന്ന അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ജാഗ്രതയിലുണ്ടാകുന്ന നിശ്ചയാത്മകമായ ജ്ഞാനം അല്ല, അത് അപരോക്ഷാത്മകമായ ജ്ഞാനമാണ്. അത് സമാധിയിൽ തന്നെ ഉണ്ടാകണം. അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അജ്ഞാനം എന്ന് പറയുന്നത് ജഡമായ ഒന്നാണ്. ജ്ഞാനം എന്ന് പറയുന്നത് സ്വരൂപമല്ല, സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, ഉപാധിയോടുകൂടിയ ജ്ഞാനമാണ്. ഒരവസ്ഥയിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉപാധിയോടുകൂടിയ ജ്ഞാനമാണ്. അവിടെ അന്ധകരണമാകുന്ന ഉപാധിയുണ്ട്, കാരണം അന്ധകരണത്തെ ആശ്രയിച്ചിട്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ആ അന്ധകരണ വൃത്തി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അപരോക്ഷമായ ജ്ഞാനത്തിലെ അന്ധകരണ വൃത്തി അപരോക്ഷമായ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അപ്പം ജ്ഞാനം കൊണ്ടല്ല അത് നശിക്കുന്നു, അന്ധകരണ വൃത്തി കൊണ്ടാണ്. പിന്നെ പിന്നീട് ശേഷിക്കുന്ന എന്താണ്? ആ തുല്യ അനുഭൂതിയിൽ അല്ലെങ്കിൽ സമാധിയിൽ ശേഷിക്കുന്നത് തുല്യ ആത്മ. അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് സ്വയം പ്രകാശമാണ്. അപ്പം സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അത് അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ആ വൃത്തി എന്ന് പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആത്മാവ് സ്വയം പ്രകാശം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ജ്ഞാനത്തിന് ബ്രഹ്മം വിഷയമാകുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. സാക്ഷാത്കാരം സംഭവിക്കുന്ന ആ അവസ്ഥയിൽ, തുര്യാവസ്ഥയിൽ, ജ്ഞാനത്തിൻ്റെ ജോലി അജ്ഞാനത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജ്ഞാനം നശിപ്പിച്ചു എന്ന് പറഞ്ഞാലും ശരി, വൃത്തി നശിപ്പിച്ചു എന്ന് പറഞ്ഞാലും അതിന് പല അഭിപ്രായങ്ങളുണ്ട്. ഏതൊരു ജ്ഞാനമാണോ അപരോക്ഷ ജ്ഞാനമാണോ സമാധിയിൽ ഉണ്ടായത്, അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ഒരിക്കലും അത് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. നിർവിഷയമായി തന്നെ ആത്മാവിരിക്കുന്നു, അതേസമയം അത് സ്വയം പ്രകാശമാണ്. അങ്ങനെ അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മാവ് മാത്രമാകുന്നു, രണ്ടാമതൊന്നുമില്ല. അജ്ഞാനത്തെ നശിപ്പിച്ച വൃത്തി അത് സ്വയം നശിക്കുന്നു, അപ്പം പിന്നെ രണ്ടാമതൊന്നുമില്ല, കേവലമായ ആത്മാവ് പ്രകാശിക്കുന്നു. ഇതാണ് സാക്ഷാത്കാരം എന്നാണ് ഇതിനെ വൃത്തിപ്രക്രിയ എന്ന് പറയുന്നു. വൃത്തിക്കനുസരിച്ച് പറയുന്നു. അവിടെ അഗ്രാഹ്യമായിരിക്കുന്ന ആത്മാവ് ഒരിക്കലും ഗ്രാഹ്യമാകുന്നില്ല. ജ്ഞാനം ഉണ്ടായിട്ടുകൂടി ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നതേ ഉള്ളൂ. ബ്രഹ്മ സാക്ഷാത്കാരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം സാക്ഷാത്കാരത്തിൽ ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്നൊരർത്ഥമേ ഇല്ല. അവിടെ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ചു എന്നേ ഉള്ളൂ. ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു എന്നാണ്. അത് വൃത്തിപ്രക്രിയയിൽ ഇതാണ് വിശദീകരിക്കുന്നത്. ഈ വിശദീകരണങ്ങളെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇവിടെ പറയുന്നു സുഷുപ്തിയിലും ശരീരവ്യാപിയായി ചൈതന്യ സ്ഥിതി ചെയ്യുന്നു, സുഷുപ്തിയിലും പ്രാണോപാധിയെ വിടുന്നില്ല, സുഷുപ്തിയിലും ഈ ജീവന് കർമ്മബന്ധമുണ്ട്, ഇതെല്ലാം പറയുന്നുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ അതൊരു അവിദ്യയിലെത്തിച്ചേരും. ആ വിദ്യയെ ഭാവരൂപമായി സ്വീകരിക്കേണ്ടി വരും. അതിനുവേണ്ടി അപരോക്ഷമായൊരു ജ്ഞാനത്തെ സ്വീകരിക്കണം. അതുകൊണ്ട് സമാധിയിലെ അത് സാധ്യമാകും, ജാഗ്രത സാധ്യമല്ല. അവിടെ നടക്കുന്ന പ്രക്രിയകളെ എങ്ങനെ വിശദീകരിക്കും? സമയത്തോ അവിടെ ആ ജ്ഞാനത്തിന് വിഷയമൊന്നും വേണ്ടെന്നാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സമാധി സംഭവിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇപ്പം സമാധിക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിക്കായിട്ട് ആരും മെനക്കെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നവരാരും ഇതിന് മെനക്കെടാറുമില്ല. ഇങ്ങനെയൊക്കെ തുരിയം എന്നൊക്കെ പറയുന്നതല്ലാതെ, സമാധി അവസ്ഥ എന്നെല്ലാം പറയുന്നതല്ലാതെ ഇതിന് ഇവരാരും ഇതിന് മെനക്കെടുന്നില്ല എന്നുള്ളതിന് ലക്ഷണം എന്ന് വെച്ചാൽ ഇവരെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമാധിയിൽ പോയാൽ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവരെയൊക്കെ സമാധി എന്ന് പറയുന്നത് ഇത് തന്നെ, നിദ്ര സമാധിസ്ഥിതി അത് തന്നെ. അതുകൊണ്ട് സമാധിയെക്കുറിച്ച് വ്യാപനപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കാരണം അങ്ങനെ ആരും അവിടേക്ക് പോകുന്നില്ല. അത് സമാധി പോകുന്ന ഒരു സമാധാനം പറഞ്ഞോളും. അതാണ് മൂലാവിദ്യ എന്ന് പറയുന്നത്, സർവകാരണമായിരിക്കുന്ന അവിദ്യ. ആ വിദ്യയെ നശിപ്പിക്കുന്ന അവസ്ഥ അതാണ് തുര്യാവസ്ഥ. ആ തുര്യാവസ്ഥയിൽ ആ എന്ന് പറയുമ്പോൾ അത് സമാധിയാണ്, അപരോക്ഷാനുഭൂതി. അവിടെ അത് നശിക്കുന്നു. ശ്രുതിവാക്യങ്ങളെ പോലെ ഈ സിദ്ധാന്തം സ്വീകരിച്ചോളണല്ലേ? അല്ല, ഇത് സിദ്ധാന്തം സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതല്ലാതെ വഴിയില്ല. സുഷുതിയിലും കർമ്മബന്ധത്തെ അംഗീകരിക്കുകയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ സമാധി എത്താതെ വരെ ഒരു വഴിയില്ല. അത് യുക്തിയുക്തമായി ചിന്തിക്കുമ്പോൾ സമാധി എത്തിയേ മതിയാവും, തുര്യാവസ്ഥയെ പ്രാപിച്ചേ മതിയാവും. സുഷുതിയിലല്ല നശിക്കുന്നത്, തുര്യാവസ്ഥയിൽ. ജാഗ്രതയിലാണെങ്കിൽ അപരോക്ഷമായ അവിദ്യ ജാഗ്രത നശിക്കില്ല, അതിന് അപരോക്ഷമായ വിദ്യ വേണം. അത് പറയുന്നതാണ് അപരോക്ഷ ഭ്രമം, അപരോക്ഷമായ ജ്ഞാനം കൊണ്ടേ നശിക്കുന്നുള്ളൂ. കാരണം രജ്ജുവിലെ സർപ്പം ഭ്രാന്തി ഉണ്ടായി, രജ്ജുവിലെ സർപ്പഭ്രാന്തി ഉണ്ടാകുന്ന സമയത്ത് അത് അപരോക്ഷമാണ്, നമ്മൾ നേരിട്ട് കാണുകയാണ്, പ്രത്യക്ഷമായി കാണുകയാണ്. അതിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അപരോക്ഷമായ ജ്ഞാനം വേണം. അതായത് അപരോക്ഷമായി രജ്ജുവിനെ കാണുന്നു, അപ്പോഴത് നശിക്കുന്നു. അപരോക്ഷ ഭ്രാന്തി അപരോക്ഷ ജ്ഞാനം കൊണ്ടേ നശിക്കത്തുള്ളൂ, നശിക്കത്തില്ല. അപ്പോൾ ഈ ശരീരാദി ജഗത് ഭ്രാന്തി അപരോക്ഷമായി അനുഭവിക്കുന്നു. ഈ അപരോക്ഷമായി അനുഭവിക്കുന്ന ഈ ഭ്രാന്തി നശിക്കണമെങ്കിൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാവണം. അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ അത് സമാധിയിലെ സാധ്യമാകും, അല്ലാതെ ഇങ്ങനെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാവും. അപരോക്ഷ ഭ്രാന്തി നശിക്കുന്ന ജ്ഞാനം അങ്ങനെ ഉണ്ടാവും. അല്ല പറയുന്നു, അപരോക്ഷമായ ഈ ഭ്രാന്തി സുഷുതിയിലില്ലല്ലോ പറയുന്നു. അപരോക്ഷമായി ഭ്രാന്തി സുഷുതിയിൽ കേവലം ലയം സംഭവിക്കുന്നേ ഉള്ളൂ, നാശം സംഭവിക്കുന്നു. അപ്പോൾ ബാധ എന്ന് പറഞ്ഞാൽ അവിടെ നാശം സംഭവിക്കുന്നു. എങ്ങനെയാണോ രജ്ജുവിലെ സർപ്പപ്രതീതിക്ക് ബാധ എന്ന് പറയുമ്പോൾ പ്രതീതി നഷ്ടമാകും, അതുപോലെ ഇതിനും ബാധ സംഭവിക്കണമെങ്കിൽ അത് ജാഗ്രത സംഭവിക്കില്ലല്ലോ. നിങ്ങൾ പറയുന്നു ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതീതി, ശരീരപ്രതീതി നശിക്കുന്നുണ്ടോ? നശിക്കുന്നില്ല. അങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ അറിയാമെന്നുള്ളതേ ഉള്ളൂ. അറിയുന്നുണ്ട്, പറയുന്നു, പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അറിയുന്നു, അറിഞ്ഞിട്ട് പറയുന്നു. അതുകൊണ്ട് അപരോക്ഷ ഭ്രാന്തി ദേഹാത്മബുദ്ധി ഉൾപ്പെടെയുള്ള ഭ്രാന്തി എന്ന് പറയുമ്പോൾ ജഗത്തും ഭ്രാന്തിയാണ്, അതും നശിക്കുന്നു. രജ്ജുസർപ്പഭ്രാന്തി എന്ന് പറയുമ്പോൾ അവിടെ സർപ്പവും പ്രതീതമാകുകയാണ്, അതും നശിക്കുന്നു. അത് അപരോക്ഷമായ രജ്ജുജ്ഞാനം കൊണ്ട് മാത്രമേ നശിക്കുന്നുള്ളൂ. അതുപോലെ അപരോക്ഷമായിരിക്കുന്ന ഈ ജഗത്ഭ്രാന്തി ഇതെല്ലാം സമാധിയിൽ ഇല്ലാതാകണം, നശിച്ചു പോകണം. എന്നുവെച്ചാൽ അതിൻ്റെ പ്രതീതി ഉണ്ടാകരുത്. ആ പ്രതീതിയെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടായി ആ വിദ്യയെ നശിപ്പിക്കണം. അപ്പോൾ അവിദ്യാകാര്യമായത് നശിക്കും. കാരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യവും നശിക്കും. അവിദ്യ ഉപാദാനമാണ് ഈ ജഗത്. അവിദ്യ നശിച്ചാൽ അത് നശിക്കും, ഉപാദാനം നശിച്ചാൽ കാര്യം നശിക്കും. അപ്പൊ സമാധിയിലിരിക്കും. അപ്പൊ അത് സമാധി അവസ്ഥ. ഈ ജഗത്ത് അപരോക്ഷമായ ഭ്രാന്തിയാണെന്നുള്ള ഒരു അറിവുണ്ടായത് അപരോക്ഷമായിട്ടല്ലോ, ശ്രുതിയിൽ നിന്നല്ലേ ഉണ്ടായത്? ജഗത്ത് അപരോക്ഷമായ ഭ്രാന്തിയാണ്. അപരോക്ഷാനുഭവത്തിന് ശ്രുതിയുടെ അല്ല, ഭ്രാന്തിയാണെന്നുള്ള അനുഭവം, അപരോക്ഷമായ ഭ്രാന്തിയാണെന്നുള്ള അനുഭവം പ്രത്യക്ഷപ്പെട്ടു. അപരോക്ഷമായി അനുഭവപ്പെടുന്ന ഈ ജഗത്ത് സത്യമല്ല, ഭ്രാന്തിയാണ്. അത് ശ്രുതിയിൽ നിന്നല്ലേ ഉണ്ടാവുള്ളൂ? ശ്രുതിയിൽ നിന്ന് പരോക്ഷമായ ജ്ഞാനം ഉണ്ടാകും, ശ്രുതിയിൽ നിന്നുണ്ടാകും. പക്ഷെ അത് എങ്ങനെ പരോക്ഷമായി? പിന്നെ ഭ്രാന്തിയാണെന്നുള്ള അപരോക്ഷമായി അറിയാൻ പറ്റുക? അപരോക്ഷമായി ജ്ഞാനം ഉണ്ടാകുമ്പോ അതാണ് അപരോക്ഷ ജ്ഞാനം. ഭ്രാന്തിയാണെന്നോ? ഭ്രാന്തിയാണെന്ന് അപരോക്ഷമായി അറിയാം. അവിടെ പറയുന്നത് ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരോക്ഷമായി അവിടെ ജ്ഞാനം ഉണ്ടാകുന്നത് ബ്രഹ്മത്തിന്റെയാണ്. അപ്പൊ ഭ്രാന്തിയുടെ നിവൃത്തിക്ക് ഇവിടെ ഭ്രാന്തി എന്ന് പറയുന്നത് അല്ല, ഇവിടെ ബ്രഹ്മജ്ഞാനമാണ് മുഖ്യം. അതായത് ഇപ്പൊ രജ്ജു സർപ്പജ്ഞാനം കാണും, അവിടെ രജ്ജുജ്ഞാനം അതാണ് മുഖ്യം. സർപ്പത്തിന്റെ ജ്ഞാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ അതിനെ അറിഞ്ഞാലും. അതല്ല അവിടെ രജ്ജുജ്ഞാനം ഉണ്ടായാൽ സർപ്പഭ്രാന്തി നിവർത്തിക്കുന്നു. അതുപോലെ അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇത് ബ്രഹ്മമാണെന്ന് അറിയുന്നതാണ്, ബ്രഹ്മത്തെ അറിയുക എന്നുള്ളതാണ്. ആ അപരോക്ഷ ജ്ഞാനത്തിൽ ഇത് നിവർത്തിക്കുന്നു. ഏത്? ഈ ഭ്രാന്തി നിവർത്തിക്കുന്നു. പിന്നെ അതിനെ അപരോക്ഷമെന്ന് പിന്നീട് ഇനി ഇത് ഭ്രാന്തിയാണ് എന്നറിയണമെങ്കിൽ അത് കഴിഞ്ഞ് പറയുന്നു വീണ്ടും പ്രാരബ്ധം കൊണ്ട് സമാധിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ജഗത്ത് അനുഭവപ്പെടും. ജഗത്ത് അനുഭവപ്പെടുമ്പോൾ ഇത് ഭ്രാന്തിയാണെന്ന് അയാൾ അപരോക്ഷമായി ബോധിക്കുന്നു. പിന്നെ ജഗത്ത് അനുഭവപ്പെടും, അപ്പം നേരത്തെ കേട്ടറിവല്ല. അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞാനി ജഗത്ത് ഭ്രാന്തിയാണെന്ന് അനുഭവിക്കുകയാണ്, ബാക്കിയുള്ളവര് അനുഭവിക്കുന്നില്ല എന്നെല്ലാം പറയുന്നത് ഈ വൃത്തിപ്രക്രിയ പ്രചാരം കൊണ്ടാണ്. അതാണ് കൂടുതൽ ലോകത്ത് പ്രചരിച്ചിരിക്കുന്നത്, അതിന്റെ ബലത്തിലാണ് പറയുന്നത്. അത് അവിടെ സഹജ സമാധി ഇങ്ങനെ ബാക്കി എന്തെല്ലാം പറഞ്ഞാലും ഇതെല്ലാം സമാധിയിൽ നിന്ന് വിദ്യതനായ ഒരു മനുഷ്യൻ പ്രാരബ്ധം കൊണ്ട് സമാധിയിൽ നിന്നും വീണ്ടും ഉണർന്നു വരുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെ പല നല്ല പേരുകളിലും പറയും. പ്രാരബ്ധം അംഗീകരിച്ചേ മതിയാവും, കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പറയാൻ പറ്റും? ആര് പറയും ഇതൊക്കെ? ശിഷ്യൻ ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കണ്ടേ, ഞാൻ ഇതുവരെ സമാധിയിലായാലും തിരിച്ചു വന്നു, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയണമെങ്കിൽ പ്രാരബ്ധം ഉണ്ടായാലേ പറ്റും. അത് പറയുന്നതാണ് ബാധ്യത അനുവൃത്തി എന്ന് പറയുന്നത്. അതിന് ദഗ്ധപടന്യായവും മറ്റും പറയുന്നതാണ്. ദഗ്ധപടന്യായം അത് പ്രതീതി നശിക്കാനല്ല, ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ. പ്രതീതി എന്ന് പറയുന്നത് എന്താണ്? ദഗ്ധപടന്യായം പറഞ്ഞിട്ടില്ലേ, അതനുസരിച്ച് വീണ്ടും പ്രതീതമാകും. അതിന് കാരണം പ്രാരബ്ധ സംസ്കാരം. അപ്പോ ഞാൻ പറയും ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും നീ കാണുന്ന പോലെയല്ല ഞാൻ കാണുന്നു, ഞാനിതിനെല്ലാം അസത്യമായി കാണുന്നു, നീ ഇതിനെയൊക്കെ സത്യമായി കാണുന്നു, ഇതാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കാഴ്ചയിൽ വ്യത്യാസം, നീ ഭക്ഷണം ശരിക്കും കഴിക്കുന്നു, ഞാൻ കഴിക്കുന്നുണ്ടെങ്കിലും കഴിക്കുന്നില്ല, ഇങ്ങനെയെല്ലാം പറയും. നീ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യുന്നില്ല, ഇതെല്ലാം മിഥ്യയാണ് അസത്യമാണെന്നൊക്കെ ജ്ഞാനിക്ക് പറയാൻ പറ്റുന്നത്. ആർക്ക്? സമാധിയിൽ നിന്ന് സമാധി പോയിട്ട് തിരിച്ചു വരുന്നതാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ശരിക്കും എൻ്റെ അനുഭവമാണ് എന്ന് പറയും. അപ്പോൾ ഇതുവരെ ഗുരു സമാധിയിലായിരുന്നു എന്നുള്ളത് ശിഷ്യൻ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഗുരു പറയുന്ന വാക്കിന് ശിഷ്യൻ വിശ്വസിക്കേണ്ടി വരും. അതാണ് അവിടുത്തെ നിയമം. അങ്ങനെ മിഥ്യയൊക്കെ ഇങ്ങനെ തന്നെ. മിഥ്യ എന്ന് പറയുന്നത് സത്തൊന്നോ അസത്തൊന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ്. അത് ബാധിതമായി കഴിഞ്ഞാൽ, ബാധിതമായെന്ന് വെച്ചാൽ അത് അപ്രത്യക്ഷമാകും, അല്ലാതെ മരുമരീചിക പോലെ അല്ല. അത് അപ്രത്യക്ഷമാകുന്നു എപ്പോ? സമാധിയിൽ അപ്രത്യക്ഷമാകുന്നു. അവിടെ കേവലം ബ്രഹ്മം മാത്രം പ്രവാഹിക്കുന്നു. പക്ഷേ പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു സംഗതിയെ അവിടെ സ്വീകരിക്കുക. അത് ചോദിക്കുക, അതങ്ങനെ എല്ലാം ബാധ്യത എല്ലാം അപ്രത്യക്ഷമായിട്ട് വീണ്ടും അങ്ങനെ ഒന്ന് പറയുന്നു, സുഷുപ്തിയിലെല്ലാം പോയിട്ട് വീണ്ടും വരുന്നില്ലേ. അതുപോലെ തന്നെ പന്താവിനെ വ്യത്യാസം പറയുന്നു, അത് അവിടെ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബാധ്യതമായതിനു ശേഷം തിരിച്ചു ഉണർന്നു വരുമ്പോൾ. ഇതൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, ഞാൻ സാറിന് പറയാറില്ലെന്നേ ഉള്ളൂ. ബ്രഹ്മജ്ഞാനം കൊണ്ട് ബാധിതമായിട്ട് തിരിച്ചു വരുമ്പോൾ അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നു. സുഷുപ്തിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. കാരണം അവിടെ അജ്ഞാനം നിലനിന്നിരുന്നു, അവിടെ ജ്ഞാനം ഉണ്ടായില്ല. അപ്പോൾ സമാധിയിൽ അപരോക്ഷമായ ജ്ഞാനം ഉണ്ടായി, ഇത് ബാധിതമായി ബ്രഹ്മസ്വരൂപമായിരുന്നു. തിരിച്ചു വരുമ്പോൾ മാത്രമേ ജഗത്ത് മിഥ്യയാണെന്ന് ഒരാൾക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അവിടെ ജഗത്തിൻ്റെ പ്രതീതി ഉണ്ടായാലും അത് അസത്യമാണെന്ന് ഒരാൾക്ക് ബോധിക്കാൻ കഴിയുന്നു. ഇതാണ് വൃത്തിപ്രക്രിയ. ഇത് എന്ത് പ്രക്രിയയാണെന്നൊക്കെ അറിയാതെ നമ്മളും തട്ടിവിടാറുണ്ട്. പക്ഷെ സംഗതി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പറയും, ജ്ഞാനിയുടെ അനുഭവവും സാധാരണക്കാരൻ്റെ അനുഭവവും തമ്മിൽ വ്യത്യാസമുണ്ട്. ജ്ഞാനി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സമാധിയിൽ തത്വത്തെ സാക്ഷാത്കരിച്ചവൻ എന്നാണ് ജ്ഞാനി എന്ന് പറഞ്ഞു. അപരോക്ഷ സാക്ഷാത്കാരം സിദ്ധിച്ചവനാണ് ജ്ഞാനി. അപ്പൊ സമാധിയിൽ അങ്ങനെ അനുഭവിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം അയാൾക്ക് മനസ്സിലാവും അസത്യമാണ്. അത് അസത്യം എന്നുള്ള അനുഭവമാണ് എന്ന് പറയും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു എന്നാണ്. ഇങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട്. ഇതിൽ ഒട്ടുമുക്കാല് കാര്യങ്ങളും പറയുന്നത് ശരി തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഒരേ ഒരു വ്യത്യാസം മാത്രം എന്താണോ, ഈ ഇതിൻ്റെ ഇടയ്ക്ക് സമാധി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഭാഷകാരൻ പറയുന്നില്ല. ബാക്കിയെല്ലാം ഏകദേശം ഒത്തു വരുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം പറയുന്നില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ല, അത് പറയാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമാധിയെക്കുറിച്ച് അതിൻ്റെ ഭാഷ്യകാരം പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു സമാധിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് അത് പറഞ്ഞില്ല. സമാധിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ പറയുന്ന തരത്തിലുള്ള ഒരു സമാധിയെക്കുറിച്ച് പറയുന്നുണ്ട്. സമാധി ശബ്ദമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് പോരല്ലോ. ഇതുപോലെ ഒരു അപരോക്ഷ സാക്ഷാത്കാരം ഉണ്ടാവുക, പ്രപഞ്ചത്തിന് പൂർണ്ണമായി ബാധ സംഭവിക്കുക, പിന്നെ അതിൽ നിന്ന് ഉണർന്നു വരിക, ഉണർന്നു വന്നിട്ട് ജഗത്ത് മിഥ്യയായി അനുഭവിക്കുക, ഇനി ഈ തരത്തിലുള്ള ഒരു പ്രക്രിയ രൂപത്തിൽ പറയുന്നില്ല. ജഗത്ത് മിഥ്യയെന്ന് പറയും, സത്യമെന്ന് പറയും, ജഗത് ബാധിതമെന്ന് പറയും, അതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് പറയാൻ കാരണം, അപ്പോൾ ഭാഷകാരൻ ഈ പ്രകരണങ്ങളിലെല്ലാം എന്താണോ ബ്രഹ്മസ്വരൂപം തന്നെ സുഷുപ്തി എന്ന് പറയുന്നുണ്ട്. അതാണ് മുഖ്യം. ജീവന്റെ ആധാരം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു. അവിടെ തന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ, ആ സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ രണ്ടാമതൊന്നുമില്ല, തന്നെ അറിയുന്നില്ല, മറ്റൊന്നിനെ അറിയുന്നില്ല, അത് പരമാർത്ഥ സ്വരൂപമാണ്, ഇത്തരത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയും. അതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, വീണ്ടും ആദ്യം മൂലം എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ അവിടെ തന്നെ നല്ലതല്ലേ. പ്രതീക്ഷ നല്ലതാ. ആ പ്രതീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്, സ്വയം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അതാണ് അതിന്റെ വഴി. അത് തന്നെ സ്വയം ചർച്ച ചെയ്യണം, സ്വയം ചിന്തിക്കണം, ഗ്രഹിക്കണം, അതാണ് അതിന്റെ വഴി. മറ്റാരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ആവർത്തിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. തന്നിൽ ആവർത്തനം സംഭവിക്കാതിരിക്കുന്നിടത്തോളം കാലം, പരാവലംബിയായിരിക്കുന്നിടത്തോളം കാലം ഇതുകൊണ്ട് പ്രയോജനമില്ല. ഇവിടെ ഇരിക്കുമ്പോഴും സ്വയം നടക്കണം, സ്വയം തന്നെ നടക്കണം. സ്വയം നടക്കുന്നു എന്നുള്ളതിന്റെ അടയാളവും വേണം. അല്ല, തനിക്ക് വേണ്ടി വേറൊരാൾ വിചാരം ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പറയുന്നത് തന്നില്ലാതെ സംഭവിക്കണം, എന്നാലേ സാധ്യമാകും, ഇതുകൊണ്ട് പ്രയോജനം വരത്തുള്ളൂ. അപ്പൊ തനിക്കാണിത് ദഹിച്ചു ചേരേണ്ടത്, അന്യനല്ല. അപ്പോ ഇവിടെ ഇത് പറയാൻ കാരണം, നിരുപാധികമായ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് ദ്വിതീയമായി ഒന്നിന്റെയും സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ പറയുന്നിടത്ത് ബ്രഹ്മം നിർവിഷയമായിരിക്കുന്നു, അവിടെ ഗ്രഹണം സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഗ്രഹണമെന്ന് പറയുന്നൊന്നും സംഭവിക്കുന്നില്ല. ആത്മാവിനെ ആരും ഗ്രഹിക്കുന്നില്ല, ആത്മാവ് ആത്മാവിനെ ഗ്രഹിക്കുന്നില്ല. അത് സ്വയം പ്രകാശമായിരിക്കും. സ്വയം പ്രകാശം എന്ന് പറയുന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ അവിടെ വിഷയത്വം, ആത്മാവിൽ വിഷയത്വം വരൂ എന്നൊരു ചോദ്യവുമില്ല, അങ്ങനൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇനി അത് വിട്ടിട്ട് അവിടെ അജ്ഞാനമുണ്ട്, അവിദ്യാശക്തിയുണ്ട്, അതിനെ നശിപ്പിക്കണം, നശിപ്പിക്കുന്നതിന് സമാധി വേണം. അങ്ങനെ സമാധി പക്ഷത്ത് പറയുന്നിടത്തും വിഷയത്വം വരുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനമെന്ന് പറയുന്നത് ഒരിക്കലും ആത്മാവിനെ വിഷയമാക്കാൻ വേണ്ടിയല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം ആത്മാവിനെ വെളിപ്പെടുത്തുന്നതല്ല, മറിച്ച് അജ്ഞാനത്തെ. അതുകൊണ്ട് അവിടെയും ജ്ഞാന വിഷയത്വം വരുന്നില്ല. വിഷയത്വം വന്നാലല്ലേ ആ വരുന്ന വിഷയത്വം വരുന്നത് കൊണ്ട് എന്താണ് വിരോധം, എന്താണ് ദോഷം എന്നതിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ, ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആത്മജ്ഞാനത്തെക്കുറിച്ച് ഇത്രയെല്ലാം, സുഷുപ്തിയുടെ സ്വരൂപത്തെ എല്ലാം കുറിച്ച് പറയുന്നിടത്ത് ഈ വിചാരങ്ങളെല്ലാം നടക്കുന്നത് ജാഗ്രതയിലാണെന്നും അറിവ് ജാഗ്രതയിലാണെന്ന് കരുതുന്നിടത്തും അവിടെ എപ്പോഴാണോ അറിവുണ്ടാകുന്നത്, അറിവെന്ന് പറയുന്നത് സ്വാഭാവികമായേ ഉണ്ടാകുന്നുള്ളൂ. സ്വാഭാവികമായ അറിവുണ്ടാകുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായി അറിയുമ്പോൾ എന്തിനാണോ അറിയുന്നതിന് അതിനെയും സ്വാഭാവികമായി അറിയാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായി ഉള്ള അറിവിൽ വിഷയത്വം ദോഷമല്ല. നിരുപാധികം എന്ന് പറയുന്നിടത്താണ് നിർവിഷയമായിരിക്കുന്നത് എങ്ങനെ വിഷയമാകുമെന്നുള്ള ചോദ്യം വരും. സ്വാഭാവികമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ദോഷമില്ല, ഉപാധിയോടുകൂടി അതിനെ അറിയാൻ കഴിയുന്നുള്ളൂ, സ്വാഭാവികമായി അറിയാൻ കഴിയും എന്നാണ്. അവിടെയും ദോഷമില്ല, അവിടെ വിഷയത്വം വരുന്നത് കൊണ്ട് ദോഷമില്ല. ഒരു ഉപാധി ആവശ്യമാണ്, ബുദ്ധി എന്ന് പറയുന്ന ഒരു ഉപാധി ആവശ്യം. ദൃശ്യദേഹത്തു അഗ്രിയ ബുദ്ധിയ എന്നൊക്കെ പറയുന്നതാണ്, സൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കും. ഗ്രഹിക്കുമ്പോൾ എങ്ങനെ? സ്വാഭാവികമായ തത്വത്തെ ഗ്രഹിക്കും. ബുദ്ധി തന്നെ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ബുദ്ധി തന്നെ അവിടെ ഉപാധിയായി മാറുന്നു. അപ്പോൾ അവിടെ വിഷയത്വം വരുന്നതിൽ ദോഷമില്ല. അപ്പൊ ചോദിക്കും, അപ്പോൾ പാരമാർത്ഥികമായ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? അത് അറിയുന്നതല്ല. അറിയുന്നവരിക്കലും ഈ തത്വത്തിന്റെ പാരമാർത്ഥികമായ സ്ഥിതിയല്ല. വിനയോ അത് കേവല സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നത്. അത് ഈ അറിവെന്ന് പറയുന്ന ഇപ്പോഴേ സംഭവിക്കത്തുള്ളൂ, ഈ ശരീരം മനസ്സ് ബുദ്ധി കർണങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഉള്ളൂ. അങ്ങനെ കർണങ്ങളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ സുഷുപ്തി പോലെ തന്നെ സുഷുപ്തിക്ക് സമാധാനമായി അറിയേണ്ട ആവശ്യം വരുന്നില്ല. അറിയുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നില്ല. അപ്പോൾ പിന്നെ അത് നിർവിഷയമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അതേപ്പോ ഈ കൽപ്പിതമായിരിക്കുന്ന സംസാരത്തിൽ നിന്നും ആത്യന്തികമായ മുക്തി സംഭവിക്കുന്നു. അപ്പോൾ അവിടെ വിഷയത്വമില്ല, ആരും അറിയുന്നുമില്ല, അത് സ്വരൂപ പ്രതിഷ്ഠിതമാണ്, സ്വയമഹിമ്മിനി പ്രതിഷ്ഠിത എന്നൊക്കെ ശ്രുതി പറയും. സ്വരൂപ പ്രതിഷ്ഠിതമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിഷയത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നവും അവിടെ ഉദിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്.